ശരി. അരുളിയ ശക്തികളെ തുടർന്നു രണ്ടാം പിരിവിവയിൽ സമതന്വിശേഷമേകം ഇരതിവര വിഷമോ വിശേഷമൊന്നിത്തരം ഇവ രണ്ടു തരത്തിനായിടുന്നു. അതിനൊന്നും പോന്നുണ്ടല്ലേ. പലവിധമായി അറിയുന്നതന്യ ഒന്നായി വിലസുവതാം സമയെന്നും ഇരിലോതും നിലയെ അറിഞ്ഞ് നിവർന്നു സമയമേതും കലയിലലിഞ്ഞ് വളർന്നിരുന്നിടേണം. ഇതിൻ്റെ അന്യം അത് തന്നെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. പലവിധമായി അറിയുന്നത് അന്യം വിഷമം. അതിപ്പം നമുക്കറിയാം എന്തുകൊണ്ടത് പരമിതമായി അറിയുന്നു എന്ന് പറഞ്ഞു. ആ അതിൻ്റെ വിശേഷം പലതാണ്. ഇത് കുടം, ഇത് പടം, ഇത് ബുക്ക്, ഇത് പേന, ഇതാണ് അന്യ, ഇതാണ് വിഷമം. പലവിധമായി അറിയുന്നു ഇത് എന്നറിഞ്ഞ് പലതിനെ അറിയുന്നു. അതുകൊണ്ട് പലവിധമായി അറിയുന്നത് അന്യം. ഒന്നായി വിലസുവതാം സമ, ഒന്നായി വിലസുന്നത് അനുഭവപ്പെടുന്നതാണ് സമ. എന്തുകൊണ്ട് ഇതറിവ്? നമ്മളത് നേരത്തെ ചർച്ച ചെയ്തുകൊണ്ട് ഇത് വളരെ സ്പഷ്ടമാണ്. എന്ന് പറഞ്ഞ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും എന്താണ്? പലവിധമായി അറിയുന്നത് അന്യയാണ്, ഒന്നായി വിലസുന്നത് സമയാണ് എന്ന് മേലിലോതും നിലയെ അറിഞ്ഞു. മേലിലോതം എന്ന് പറഞ്ഞാൽ ഇനി പറയുന്ന ഒന്ന്. മേലിലോതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എപ്പോഴും പറയുന്നു. ഇനി വേറെ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഒരാൾ പറഞ്ഞു ഇനി പറയുന്നു, ഒരാൾ പറയുന്നു എപ്പോഴും പറയുന്നു. ഇനി എന്തെങ്കിലും അർത്ഥമുണ്ടോ? എങ്ങനെ കേട്ടില്ല? തുടർന്ന് പറയുന്നത് എന്നാ വേണം നിങ്ങൾ പറയുന്നു? പറഞ്ഞു കഴിഞ്ഞെന്നർത്ഥം പറയാമോ? മേലിലോതും എന്നുള്ളതിന് പറഞ്ഞത് എന്ന് അർത്ഥം പറയാൻ പറ്റുമോ? എങ്ങനെയാണ് മേലിലോതും? മുകളിൽ പറഞ്ഞത് എന്ന് പറയാൻ പറ്റുമോ? അതല്ല ഈ ഇതിൻ്റെ അർത്ഥം. മേലിൽ ഓതും, മുകളിൽ പറഞ്ഞത് എന്ന് അർത്ഥം പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ അർത്ഥം പറയുന്നത്? പറയാമോ? ശരി. അപ്പോൾ ഓതും എന്ന് പറഞ്ഞാൽ എന്താ എൻ്റെ അർത്ഥം? പിന്നെ എങ്ങനെ മേളിൽ പറഞ്ഞതെന്ന് പറയുന്നു? കാണും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതല്ല, ഓതും മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. കാണും എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടതെന്നാണോ ഇനി കാണാൻ പോകുന്നതാണോ? കേൾക്കുമെന്ന് പറഞ്ഞാലോ? പറയൂന്ന് പറഞ്ഞാലോ? പിന്നെ മേളിൽ പറഞ്ഞ എന്നെങ്ങനെ അർത്ഥം പറയും? എങ്ങനെയാ പറഞ്ഞ? മേലിൽ ഓതും, ഓതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത് എന്നർത്ഥം പറയും, അതേ പറയാൻ പോകുന്നു എന്ന് പറയും. ഈ മറ്റുള്ളവർ എഴുതിയിരിക്കുന്ന വ്യാഖ്യാനങ്ങളെ ഞാൻ വിമർശിക്കുകയില്ല. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. ആരുടെയും വ്യാഖ്യാനത്തെ വിമർശിക്കേണ്ട കാര്യമില്ല, അതെല്ലാം അവരവരുടെ കാഴ്ചപ്പാടാണ്. പക്ഷേ ഒരു കാര്യം വന്നാൽ തെറ്റ് തെറ്റെന്ന് തന്നെ പറയും. ഏത്? വ്യാഖ്യാനം ഞാൻ തെറ്റെന്ന് പറയത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ പറയുന്ന വ്യാഖ്യാനത്തെയോ വ്യാഖ്യാനം എഴുതി വരുന്നവരെ അല്ല തെറ്റെന്ന് പറയുന്നു. വ്യാഖ്യാനിച്ചവരെയോ അല്ലെങ്കിൽ വ്യാഖ്യാനത്തെയോ വ്യാഖ്യാനിച്ചവരെ വ്യക്തിപരമായോ അവരുടെ വ്യാഖ്യാനങ്ങളോ ശരിയെന്ന് പറയാൻ എനിക്കെന്താ അവകാശം? ഞാനെന്താ അത് തെറ്റെന്ന് പറയാൻ? ഞാനെന്താ ശരിയുടെ ആളാണ്? അങ്ങനെ ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം അബദ്ധം. എന്താണ്? പദാർത്ഥങ്ങൾ തെറ്റിച്ചെഴുതി കഴിഞ്ഞാൽ അത് തെറ്റെന്ന് പറഞ്ഞേ പറ്റൂ. അത് തെറ്റെന്ന് പറഞ്ഞേ പറ്റൂ. കാരണം ഇത് മലയാള ഭാഷയോടൊരു നീതി കാണിക്കും, സാമാന്യമായ നീതി. മേലിൽ ഓതും എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞത് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? അങ്ങനെ എഴുതുന്ന അശ്രദ്ധയാണ്. ഓതും എന്ന് പറഞ്ഞാൽ ഇനി ഭാവി കാലക്രിയാണ്. കാണും, പോകും. ഞാൻ പോകും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പോയെന്നാണോ? പറയരുതെന്നൂടെ പറഞ്ഞിട്ടില്ലല്ലോ. ഇവിടെ പറയരുത് എന്ന് പറയുന്നതിനല്ല, പറയും എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറയും. പറയരുതെന്നുള്ള കാര്യമല്ല, പറയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പറഞ്ഞെന്നാണോ? പറയും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണോ ഉദ്ദേശിക്കുന്നതല്ല, നമ്മൾ മനസ്സിലാക്കുന്ന തന്നെ. ആ, അത് തന്നെ എൻ്റെ അർത്ഥം. ആ, നോക്കണം. മേലിൽ പറയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. മേലിൽ പറയും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മേലിൽ പറയും എന്ന് വെച്ചാൽ പറയൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ, മേലിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന ആൾക്കാരുടെ തലയിൽ, മേലിൽ, പുറകിൽ എന്നുള്ള അർത്ഥമാണ് ധരിക്കുന്നത്. അതാണ് കുഴപ്പം. വ്യാഖ്യാനിച്ചവർക്ക് പറ്റിയ അബദ്ധം അതിയാണ്. മേലിൽ എന്ന് വെച്ചാൽ ശേഷം. മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞാൽ എന്താ എന്താ അർത്ഥം? ആ, അതാണ് മേലിൽ എന്ന് പറയുന്നത്. അത് മറ്റൊരു വിഷയം. മുമ്പ് ചെയ്ത കാര്യമാണോ? ഈ മേലിൽ ചെയ്യരുത്, മേലിൽ പറയൂ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മുമ്പ് പറഞ്ഞെന്നാണോ അർത്ഥം? ഇതാണ് അറിയേണ്ടത്. നമുക്ക് വാക്കുകൾ കേൾക്കുമ്പോൾ പല വിഭ്രാന്തികളും തോന്നും. മേലിൽ ഓതും എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞതെന്ന് പറയുന്നത് ശുദ്ധ വിഡ്ഢിത്തരമാണ്. ആരാ എഴുതിയത്? ആരായിരിക്കും എഴുതിയത്? ലോകപ്രസിദ്ധരായ മൂന്ന് ഗുരുക്കന്മാരെ ചേർന്ന് എഴുതിയാണ്. റായൂർ, നിത്യനേരി, മൂന്ന് നാരായണ പ്രസിദ്ധ. അത് അബദ്ധമാണ്. മേലിൽ ഓതും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇനി പറയും. എന്തിനെ കുറിച്ച് പറയും? പലവിധമായി അറിയുന്നത് ഒന്ന് അല്ല, പലവിധമായി അറിയുന്ന അന്യ വില എന്താണ്? ഒന്നായി വിലസുവത് സമയെന്ന് ഇനി പറയും എന്ന് വെച്ചാൽ അടുത്ത രണ്ട് പദ്യങ്ങളിൽ അതാ പറയുന്നതെന്നാണ്. അതിന് മുമ്പ് പറഞ്ഞെന്നുള്ള അർത്ഥം പറഞ്ഞെന്ന് വെച്ചാൽ ഭാഷാപരമായിട്ട് തന്നെ അത് വലിയ അബദ്ധമാണ്. ഓതും എന്ന് പറഞ്ഞാൽ ഓതി എന്നർത്ഥം പറയാൻ പറ്റില്ല. മേലിൽ എന്ന് പറഞ്ഞാൽ എന്തർത്ഥം പറയാം? മേലിൽ നമുക്കങ്ങനെ ഒരർത്ഥം തോന്നും. മേലിലെന്ന് മാത്രം പറയണമെങ്കിൽ അല്ലേ, മുകളിൽ. മേലിലെന്നുള്ളതിലും മേളിൽ ആകാശം എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിൽ എന്നൊരർത്ഥമുണ്ട്. പക്ഷെ മേലിൽ ഓതും എന്ന് പറയുമ്പം എന്താണ്? ഇനി എന്നുള്ള അർത്ഥമാണ്. ആ മുകളിൽ എന്നുള്ള അർത്ഥമുണ്ട്. അതാണ് അവിടെ ആശയക്കുഴപ്പം വന്നത്. ഈ നിറയൂരുവിന് മലയാളം ശരിക്കറിയത്തില്ല. പക്ഷെ പിന്നീട് വന്ന രണ്ട് ഗുരുക്കന്മാർക്കും മലയാളം അറിയാം. അവരും അത് കറക്റ്റ് ചെയ്തിട്ടില്ല. ഇപ്പോഴും എൻ്റെ കിട്ടിയിരിക്കുന്ന ഈ മൂന്ന് ഗുരുക്കന്മാരുടെയും കൂടെ പുസ്തകം. അപ്പൊ ഇതിങ്ങനെയൊക്കെ അർത്ഥം എഴുതി കഴിഞ്ഞാൽ പറയണ ഇതൊക്കെ ഞങ്ങൾക്ക് ഗുരുവിൽ നിന്ന് നേരിട്ട് കിട്ടിയെന്ന് പറഞ്ഞു ജനങ്ങൾ ഇതാണ് ശരിയെന്ന് വിശ്വസിച്ചു. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയും. അല്ല, അവരോടൊന്നും വ്യക്തിപരമായി എനിക്ക് ബഹുമാനക്കുറവ് ഉള്ളതുകൊണ്ടല്ല, അവരുടെ വ്യാഖ്യാനങ്ങളോട് എനിക്ക് വിയോജിപ്പുള്ളത് കൊണ്ടല്ല, ആരുടെയും വ്യാഖ്യാനത്തെ ഞാൻ വിമർശിക്കുന്നു. അതിനെനിക്ക് അവകാശമില്ല. കാരണം ഞാൻ വ്യാഖ്യാനിക്കും പോലെ തന്നെ അവരും വ്യാഖ്യാനിക്കും. ആർക്ക് വേണോ ചെയ്യും. പക്ഷെ പദങ്ങളുടെ അർത്ഥം പറയുമ്പോൾ മലയാള ഭാഷയോടൊരു നീതി പുലർത്തും. അത് വ്യക്തമായി തന്നെ പറയണം. അത് അബദ്ധമാണ്, തെറ്റാണ്, തെറ്റെന്ന് തന്നെ പറയണം. തെറ്റ് ശരിയുണ്ട്. ഇനി ചിലയിടത്ത് നമുക്ക് കൃത്യമായി പറയാൻ പറ്റില്ല, അത് ഓക്കെ. ഇവിടെ അങ്ങനെയാണ്, ഇവിടെ കൃത്യമായ അർത്ഥമുള്ള സ്ഥലമാണ്. ഇനിയിപ്പോ ഇതിൻ്റെ തന്നെ നാലാമത്തെ എന്താണ്? എന്ന് പറയുന്ന സാമ്യമേനും കലയിൽ അലിഞ്ഞ് കലർന്നിരുന്നടേ. ഇതൊക്കെ പലതരത്തിൽ വ്യാഖ്യാനിച്ചു. ഇതൊരാൾ വ്യാഖ്യാനിച്ചത് മറ്റുള്ളവരൊക്കെ വ്യാഖ്യാനിച്ച് ശരിയല്ല, ഞാൻ വ്യാഖ്യാനിക്കുന്നത് ശരിയെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. അതിപ്പോ ഓരോരുത്തർക്കും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് വ്യാഖ്യാനിക്കും. ഇവിടെ അതല്ല വിഷയം, ഇവിടെ ഭാഷയിലാണ് പ്രശ്നം. മേലെ ലോകം ഇനി പറയും എന്താണ് പറയുന്നതെന്നോ അവിടെ പറഞ്ഞു, അതാണ് അതിൻ്റെ രസം. എന്താണോ എന്താണ് പറയുന്നത്? പലവിധമായി അറിയുന്നത് അന്യ, ഒന്നായി വിലസുവത് സമ എന്ന് മേലെ ലോകം ഒന്നാണ് എന്നിനി പറയൂ എന്നാണ്, അതാണ് അടുത്ത് പറയുന്നത്. പറഞ്ഞില്ലെങ്കിൽ ശരി, പറഞ്ഞില്ലെങ്കിൽ ഓതും എന്ന് പറയുന്നത് ഭാവികാലക്രിയ എന്ന് പറയും എന്ന് തന്നെയാണ് അതിൻ്റെ. അതിന് വേറെ മലയാളത്തിൽ തിരിച്ചും മറിച്ചൊന്നും അർത്ഥം പറയാൻ പറ്റി. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഭ്രമം വന്ന എന്തുകൊണ്ട്? മേലില്ലെന്ന് പറയുന്നതിന് മുകളില്ലെന്നൊരർത്ഥമുണ്ട്. മനസ്സിലായോ? ഇത് കണ്ടപ്പോൾ മുകളിലെന്ന് പറഞ്ഞപ്പോൾ അവിടെ വ്യക്തമായി താഴെ നിറയെ ഒരു എഴുതി വെച്ചിരിക്കും, മൂന്ന് പേരും കൂടെ എഴുതി വെച്ചിരിക്കും. 36-ാമത്തെ പദ്യത്തിൽ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? മേലെ ലോകം എന്നുള്ളതിൻ്റെ മുമ്പ് പ്രസ്താവിച്ച മുമ്പ് പറഞ്ഞതെന്ന് എഴുതി വെച്ചിട്ട് പറയുന്നു. 36-ാമത്തെ പദ്യത്തിൽ പറഞ്ഞ കാര്യമാണ് ഇത്, പറയാൻ പോകുന്ന കാര്യമാണ്. അത് തന്നെ 36-ലും 37-ലും 38-ലും ഒക്കെ അത് തന്നെ പറയുന്നത്, പല രീതിയിൽ പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോ സാമാന്യ മലയാള ഭാഷയെക്കുറിച്ച് ബോധമുള്ളവര് അങ്ങനെ ഒരു അർത്ഥം എഴുതിയ തെറ്റെന്ന് തന്നെ പറയും. അതിന് വലിയ മലയാളം വിദ്വാൻ പരീക്ഷയൊന്നും പാസ്സാവേണ്ട കാര്യമില്ല. പക്ഷെ ചിലപ്പം ഭ്രമമുണ്ടാവും, അത് ഒരാൾ എഴുതി അത് ബോധ്യമായി കഴിഞ്ഞാൽ തിരുത്തണം പിന്നെ വരുന്നവര്. അല്ലാതെ ഒരുവിന് മലയാളം വശമില്ലായിരുന്നു, പക്ഷെ പിന്നെ വന്ന ശിഷ്യന്മാർക്ക് വശമുണ്ടായിരുന്നു, അവർ തിരുത്തേണ്ടായിരുന്നു, തിരുത്തിയില്ല, തെറ്റ് തന്നെയാണ്. ഇങ്ങനെ പല ഭാഗത്തുമുണ്ട്. ഇതാണ് പറയുന്ന അന്ധമായ ഒരു പ്രതിബദ്ധത, അത് നല്ലതല്ല. തെറ്റുകളൊക്കെ എല്ലാവർക്കും പറ്റാം, നിങ്ങൾക്ക് പറ്റും, എനിക്ക് പറ്റും, തിരുത്തണം. തെറ്റെന്ന് ബോധ്യമായ തിരുത്തണം. ഇന്നലെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അബദ്ധം ഉണ്ടായിരുന്നു. എന്താണോ ഖണ്ഡം, ഞാൻ പറഞ്ഞ നിഷ്ഠയെന്നാണ്, ശരിക്കും അത് ഖഞ്ഞന്തമാണ്. ഞാൻ പറഞ്ഞ എന്താണോ നാക്ക് പിഴവാണ്, എൻ്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ പറഞ്ഞു വന്നപ്പം മാറി. കാരണം ഇത് മലയാളമല്ലേ, സംസ്കൃതമല്ല. പിന്നെ ഞാൻ ഓർത്തത് തെറ്റാണല്ലോ പറഞ്ഞാൽ, നിങ്ങളാരും ഞാൻ ഇപ്പൊ തിരുത്തി പറഞ്ഞില്ലെന്ന് വിചാരിച്ച് നിങ്ങളാരും അറിയാനൊന്നും പോകുന്നില്ല. നമ്മുടെ ജീവിതകാലത്ത് അറിയുമെന്ന് എനിക്ക് സംശയമാണ്, ഇപ്പോഴെന്നുള്ളതല്ല. എന്നാലും ഞാൻ പറഞ്ഞ തെറ്റ് ഞാൻ തന്നെ തിരുത്തണ്ടേ? അപ്പൊ തെറ്റൊക്കെ വരാം, എല്ലാവർക്കും വരാം, തിരുത്തണം. അതാണ് അതിൻ്റെ മാന്യത എന്ന് പറയുന്നത്. അതാണ് നമ്മളെ തെറ്റുകൾ നമ്മൾ സ്വയം മനസ്സിലാക്കി തിരുത്തുന്നതാണ് അതിൻ്റെ മാന്യത. പിന്നെ തെറ്റിക്കിടന്ന് ഉരുളരുത്. ഞാൻ പ്രസാദ് സ്വാമിയോട് ചോദിച്ചിട്ടുണ്ട്, എന്താ ആത്മവിശ്വാസത്തിൽ ഇത്രയും തെറ്റ് വന്നോ? നേരിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് എഴുതുമ്പം ഡിക്ഷണറി ഇല്ലായിരുന്നോണ്ടാണ്, ഒരു വിദേശത്തിരുന്നാണ് ഇത് എഴുതിയത്, അപ്പം ഡിക്ഷണറി ഇല്ലായിരുന്നു. ഓക്കെ, ശരിയാണ്, അദ്ദേഹത്തിന് മലയാളത്തിൽ അത്ര വശമില്ല, പക്ഷെ അത് എന്നെ അടിച്ച് പ്രസിദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. അദ്ദേഹത്തെ മൂന്ന് ശേഷി മൂന്ന് ഗുരുക്കന്മാരും കൂടെ വീണ്ടും പ്രസിദ്ധീകരിക്കും, അത് ശരിയല്ലല്ലോ. ഞാൻ പറയുന്നു എന്നേ ഉള്ളൂ, അല്ല അവരോട് എനിക്ക് ആദരവില്ലാത്തതുകൊണ്ടൊന്നും പറയുന്നില്ല, പക്ഷെ ഇതൊന്നും ആർഷമാണെന്നൊന്നും പറയാൻ എന്നെ കിട്ടത്തില്ല, അതിനൊന്നും നമ്മളെ കിട്ടത്തില്ല. തെറ്റുകൊണ്ട് തെറ്റെന്ന് തന്നെ പറയും. ആരുടെ ആരുടെ തെറ്റ് കണ്ടാലും ഞാൻ പറയും അത് തെറ്റാണ്. പലവിധമായി അറിയുന്നത് അന്യം, ഇത് കൂട്ടം തുടങ്ങി നാനാതരത്തിലുള്ള ബോധത്തെ നമുക്ക് ഉണ്ടാക്കുന്നതാണ് വിഷമ. വിഷമയം എന്നുള്ള പദം നേരത്തെ ഉപയോഗിച്ചു, വിഷമയം എന്നതിനാൽ. നമ്മുടെ വിഷമം എന്നുള്ള ശബ്ദം വന്നു. ഒന്നായി വിലസുവതാം, ഒന്നായി അനുഭവപ്പെടുന്നതാണ് എന്ത് സമാ. ഇതമറിവ്, ഇത് നമ്മൾ ഒരുപാട് വിശദീകരിച്ചുകൊണ്ട് വിശദീകരിക്കേണ്ട കാര്യമില്ല. എന്ന് മേലിലോതം നിലയറിഞ്ഞു. മേലിൽ പറയുന്ന നില എന്താണ്? നില എന്ന് പറയുന്നത് എന്താണ്? വിഷമ എന്താണ്? സമ എന്നുള്ള അവസ്ഥ. ഇത് ആരുടെ അവസ്ഥയാണ്? നില എന്ന് പറഞ്ഞ അവസ്ഥ ആരുടെ അവസ്ഥയാണ്? ഇതിനെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ അവസ്ഥ, ഓരോരോ ജീവന്മാരുടെ അവസ്ഥ എന്ന് പറയും. എല്ലാ ജീവന്മാരും എന്താണ്? സമയിലും വിഷമയിലുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. അത് ഇനി പറയും വ്യക്തമായിട്ട്. പലവിധമായി അറിയുന്ന എന്താണ്? അന്യ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വിഷമ അന്യ എന്ന് മാറി മാറി പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്നും അത് വിശദീകരിച്ചു. ഒന്നായി വിലസുവതാ സമ, ഒന്നായി അനുഭവപ്പെടുന്നതാണ് സമ എന്നുള്ള ഈ നില, മേലിലോതുന്ന നില, ഇനി പറയാൻ പോകുന്ന ഈ നിലയെ അറിഞ്ഞ, ഇത് രണ്ടും മനസ്സിലാകും. നിവർന്ന അപ്പോ ഇവിടെ നിവർന്നു എന്നുള്ളതിന് പലരും വ്യാഖ്യാനിച്ചിരിക്കുന്നത് നട്ടല് നിവർത്തിയിരുത്തിയിട്ടെന്നാണ്. നട്ടല് നിവർന്നിരുന്നു എന്ന് വേണമെങ്കിൽ അങ്ങനെ വ്യാഖ്യാനിച്ചോട്ടെ, അത് അവരുടെ ഇഷ്ടം. അപ്പോ ഇവിടെ പറയുന്നത് ഒരു ചിന്തയെക്കുറിച്ചാണ്. അപ്പോ ചിന്തിക്കുമ്പോ, മനനം ചെയ്യുമ്പോ അങ്ങനെ നട്ടല് നിവർന്നിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോ നമ്മൾ സാധാരണ ചിന്തിക്കുമ്പോൾ ചിന്തിക്കാൻ സൗകര്യപ്രദമായ രീതി എങ്ങനെയാണോ അങ്ങനെ ചിന്തിച്ചാൽ മതി. ശരീരത്തിൻ്റെ പോസ്ചർ, ഈ ശരീരത്തിൻ്റെ നില എന്ന് പറയുന്നത് ചിന്തിക്കാൻ സൗകര്യമായിരിക്കുന്ന എന്തോ അങ്ങനെയാണ്. പിന്നെ ഈ നട്ടൽ എന്ന് പറഞ്ഞിരിക്കണമെന്ന് പറയുന്നത് എവിടെയാണ്? നിങ്ങൾ യോഗം ശരിക്കുമ്പോൾ, യോഗം എന്ന് വെച്ചാൽ പ്രാണായാമം, ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ചെയ്തിരിക്കുമ്പോൾ അവിടെ. കാരണം യമനിയമം, ആസനം, പ്രാണായാമം. ആസനം തന്നെ എന്താണ്? നട്ടൽ വളയുന്ന ആസനമുണ്ട്. എല്ലാ ആസനങ്ങളും നട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്നതല്ല അല്ലേ. ധനുരാസനമുണ്ടല്ലോ അല്ലേ, അവിടെ നട്ടൽ എന്ന് പറഞ്ഞാണായിരിക്കുന്നത്. ആസനങ്ങളിലെല്ലാം നട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്നു. വളഞ്ഞാലും ആസനം. പിന്നെ ചില ആസനങ്ങളിലാണ് എന്ത് ചെയ്യുന്നത്? നട്ടൽ എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ പ്രാണായാമം പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം നട്ടൽ എന്ന് പറഞ്ഞിരുന്ന് ചെയ്യണം, നല്ലത് തന്നെയാണ്. പക്ഷെ ഇന്ന് അതിനെക്കുറിച്ചുള്ള ഒരുപാട് പഠനങ്ങളൊക്കെ വരുന്നത് അതിനൊന്നും അധികം സപ്പോർട്ട് ചെയ്യുന്നില്ല. പ്രാണായാമം പോലെയുള്ള ക്രിയകൾ ഉള്ള ഗുണദോഷങ്ങളെ കുറിച്ചൊക്കെ ഇന്ന് ഒരുപാട് പഠനങ്ങളും അതിന് ഒരുപാട് വിവാദങ്ങളും നടക്കുന്നു. പണ്ട് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളല്ല. ഹൈപ്പോകാപ്നിയ എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു. എന്താ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അതുപോട്ടെ, എന്തായാലും ശരി, അങ്ങനെയുള്ള ശാസ്ത്രങ്ങൾ, യോഗശാസ്ത്രം പോലെ ഒരിടത്താണ് പറഞ്ഞിരിക്കുന്നത് എന്താണ്, അങ്ങനെയുള്ള യോഗ അഭ്യാസങ്ങൾ ചെയ്യുമ്പോൾ നിമർന്ന് തന്നെ ഇരിക്കണം എന്ന് പറയുന്നുള്ളു. അത് ശരിയാണ്, ആ ശാസ്ത്രങ്ങളിൽ അങ്ങനെ പറയുന്നുള്ളു. അങ്ങനെ ഇരുന്ന് അങ്ങനെ ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യുന്നവർ അങ്ങനെ ഇരുന്ന് തന്നെ ചെയ്യണം. ഓ, സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുക എന്നൊക്കെ പറയുന്നത് അവിടെ നിവർന്നിരിക്കേണ്ട നമ്മുടെ മനസ്സാണ്, ശരീരമാണ്, മനസ്സാണ് നിവരേണ്ടത്. മനസ്സിലുള്ള വളവുകളൊക്കെ പോകണം. നിങ്ങൾ നട്ടലും നിവർന്നാണ് ഇരിക്കുന്നതെങ്കിലും നിങ്ങളുടെ മനസ്സ് വളഞ്ഞാണ് ഇരിക്കുന്നതെങ്കിൽ അതുകൊണ്ട് എന്താ പ്രയോജനം? അതുകൊണ്ട് പ്രയോജനമൊന്നുമില്ല. ചിന്തയ്ക്ക് എന്ന് പറയുന്ന ഇതാണ് മനസ്സ് നിവർന്നിരിക്കുക. ഇപ്പൊ ചിലത് പറയും, അത് നമ്മൾ ഈ ചിലടത്ത് മനസ്സെന്ന് പറയുന്നത് ബുദ്ധി എന്നൊക്കെ പറയുന്ന ഈ നമ്മുടെ ഈ പുസ്തകങ്ങളിലൊക്കെ വേർതിരിച്ച് പറയും. ഇപ്പോ ബുദ്ധി എന്ന് പറഞ്ഞാൽ നിശ്ചയിക്കുന്നത്, നിശ്ചയം എപ്പോഴുണ്ടാവുന്ന അപ്പൊ ബുദ്ധി. മനസ്സെന്ന് പറഞ്ഞാൽ എന്താണോ, സങ്കല്പിക്കുന്നതും വികൽപ്പിക്കുന്നതും രണ്ടും. സങ്കല്പിക്കുക എന്ന് വെച്ചാൽ ചിന്തിക്കുന്നതും. സങ്കല്പ വികൽപ്പാത്മകം മന എന്ന് പറയും. നമ്മൾ സങ്കല്പിക്കുന്നതും സംശയിക്കുന്നതും രണ്ടും മനസ്സാണ്. അതുകൊണ്ടാണ് പറയുന്നത് എന്ത്, സങ്കല്പ വികൽപ്പാത്മകം മന എന്ന് പറയും. ചിത്തം എന്ന് പറയുന്നത് സ്മരിക്കുമ്പോൾ. ഞാനെന്നുള്ള ഈ അഭിമാനം, ഇതിന് അഹങ്കാരമൊന്നും പറയാം, ഇങ്ങനെ നാലായി പിരിക്കും. ഇങ്ങനെ നാലായി പിരിക്കുമ്പോൾ എന്താണോ, ഒരു മനസ്സിൻ്റെ തന്നെ നാല് തരത്തിലുള്ള പ്രവൃത്തികളെ കാണിക്കാൻ വേണ്ടി അതിന് നാല് പേര് കൊടുത്തതേ ഉള്ളൂ. അതെല്ലാം ഒരു മനസ്സ്. അതുകൊണ്ട് സാധനം നാലാകത്തില്ല. പ്രവൃത്തിക്കനുസരിച്ച്, ആ മനസ്സിൻ്റെ പ്രവൃത്തികൾക്കനുസരിച്ച് ചിന്തിക്കുകയും സംശയിക്കുകയും ചെയ്താൽ എന്ത് അതിന് പേര് കൊടുക്കുന്നു, മനസ്സ്. കാരണം മനസ്സ് ഉണർന്നിരുന്ന് കൂടുതലും പ്രവർത്തിക്കുന്ന അവിടെയാണ്, എവിടെ, ചിന്തയിലാണ്. അതുകൊണ്ടാണ് അതിന് മനസ്സെന്ന് കൊടുത്തത്, പ്രധാനമായത്. അല്ലേ, ഒരാൾ നമ്മൾ പാചകക്കാരനെന്ന് വിളിക്കുന്നു, അയാൾ പാചകം ചെയ്യും, വിറക് കയറും, പല പണികളും ചെയ്യും. എന്നാലും നമ്മൾ പറയുന്നത് എന്താണ്, പാചകക്കാരൻ. എന്തുകൊണ്ട്, അയാളുടെ മെയിൻ പണി അനുസരിച്ചാണ് പേര് കിട്ടുന്നത്. അല്ല, നമ്മുടെ ഉള്ളിലിരിക്കുന്ന മനസ്സെന്ന് പറയുന്ന സാധനം തന്നെ അതിൻ്റെ മെയിൻ പണി എന്ന് പറയുന്നത് എന്താണ്, ചിന്ത, സംശയം, ഇത് രണ്ടുമാണ്. അതുകൊണ്ടാണ് അതിന് മനസ്സെന്ന് പേര്. അഹംബോധം ഉണ്ട്, പക്ഷെ നമ്മളത് ഓർക്കാറില്ല. നമ്മുടെ ഉള്ളിൽ അഹം ഉണ്ടെങ്കിൽ എപ്പോഴും ഞാനെന്ന് പറഞ്ഞുകൊണ്ടാണായിരിക്കും. നമ്മളത് വിസ്മരിച്ചിരിക്കുകയാണ്. നിശ്ചയം, അത് നമ്മൾ ശ്രദ്ധിക്കാറേ ഇല്ല. സ്മരണ, അത് ചിലപ്പോൾ കടന്നു വരാറുണ്ട്. അതുകൊണ്ട് അതിന് ചിത്തം എന്ന് പേര് കൊടുത്തു. അതുകൊണ്ട് മനസ്സ് പലതാകുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു, മനസ്സിൻ്റെ എന്താണ് അതിൻ്റെ പ്രവൃത്തി, അതിൻ്റെ ഫങ്ഷൻസ് പലതാകുന്നതാണ്. അപ്പം മനസ്സൊന്ന് തന്നെ, അതിന് മനസ്സെന്നോ അന്ധക്കരണമെന്നോ ഇനി അതിനെ തന്നെ ബുദ്ധി എന്നോ അതിനെ തന്നെ ചിത്തമെന്നോ എല്ലാം വിളിക്കാം. ഈ പേരെല്ലാം ഇട്ട് ഇതിനെ തന്നെ വിളിക്കുകയും ചെയ്യും. എന്നാൽ അതിൻ്റെ പല പ്രവൃത്തികൾ പറയുമ്പോൾ ഇതിനെല്ലാം വേറെ വേറെ പേര് കൊടുക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്നൊക്കെ ആദ്യം പഠിക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണോ, എന്തിനാ പഠിക്കുന്നത്? മനസ്സിനെ നാലാക്കി പഠിക്കുന്നതല്ല, മനസ്സിൻ്റെ നാല് തരത്തിലുള്ള പ്രവൃത്തികളെ പഠിക്കുകയാണ്. അതുകൊണ്ട് മനസ്സ് നാലാകത്തില്ല. മനസ്സെന്ന് പറയുന്നത്, ബുദ്ധി എന്ന് പറയുന്നു, ചിത്തം എന്ന് പറയുന്നു, ഒക്കെ ഒന്ന് തന്നെ. അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ച് നാല് പേര് കൊടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്, മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം എന്ന് പറയുന്നു. അപ്പം ആ മനസ്സ് എന്ന് പറഞ്ഞിരിക്കുക എന്നുള്ളതാണ് മുഖ്യമായിട്ടുള്ളത്. ശരീരം എന്ന് പറഞ്ഞിരിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ ശരീരം എന്താണ് എപ്പോഴും ഇങ്ങനെ വെർട്ടിക്കലായി വയ്ക്കുക, ഇങ്ങനെ നിവർത്തി വയ്ക്കുക എന്ന് പറയുന്നത് ഒരു സൗകര്യപ്രദമായ കാര്യമല്ല. ചില പറയുന്ന അങ്ങനെ നിവർന്നിരുന്നു കഴിഞ്ഞാൽ, എന്താ നട്ടൻ നല്ല നിവർന്നിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറക്കം വരത്തില്ലെന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ ഇപ്പം ഇരിക്കുന്നു, ആർക്കെങ്കിലും ഉറക്കം വരുന്നു എന്ന് നോക്കിയ ഉറക്കം വരികയാണ്. ഉറക്കം വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്നത്? പെട്ടെന്ന് ഇങ്ങനെയാവും, ഇങ്ങനെ ആയാലും വീണ്ടും ഉറങ്ങും. നട്ടല് നിവർത്തി എന്ന് പറഞ്ഞ ഉറക്കം മാറത്തില്ല. പിന്നെ ഉറക്കം മാറുന്ന എപ്പോഴാണ് നമുക്കറിയാം, നമ്മുടെ മനസ്സിന് എപ്പോഴാണ് ഒരു ഉന്മേഷം വരുന്നത് എന്ന് വെച്ചാൽ മനസ്സിന് ക്ഷീണമില്ലാതിരിക്കുക ഒന്ന് പ്രധാനമാണ്. ഉറക്കം മതിയായില്ല രാത്രി, കൂടെ വന്നിരുന്നാൽ ഉറക്കം വരും ഒന്ന്. മറ്റൊന്ന്, ഇന്ന് നിങ്ങൾ ഈ സമയത്ത് റൂമിൽ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ ഈ സമയത്ത് കൂടെ വന്നിരുന്നാൽ അപ്പോൾ ഉറക്കം വരും, വേറെ ഒന്നും വേണ്ട. ഇന്ന് ഈ സമയത്ത് ഉറങ്ങിയോ നാളെ ഈ സമയത്ത് കൂടെ വന്നിരുന്നാൽ, കാരണം അത് നമ്മുടെ ബോഡിയുടെയും മനസ്സിൻ്റെയും ഒരു ശീലമാണ്. നിങ്ങൾ സ്ഥിരം ഈ സമയത്ത് ഉറങ്ങുകയാണെങ്കിൽ ഈ സമയത്ത് കൂടെ വന്നിരിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്ക് ക്ലാസ്സിലിരിക്കുന്ന സമയം നിങ്ങൾ ഉറങ്ങാതിരിക്കണമെങ്കിൽ നിങ്ങൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ഒരു കാരണം വെച്ചാലും മുറിയിൽ കിടന്ന് ഉറങ്ങാൻ പാടില്ല. ഒരു പണിയില്ലെങ്കിലും ആ സമയം ഉറങ്ങരുത്, എഴുന്നേറ്റ് നടക്കുക എന്തെങ്കിലും ഒക്കെ ചെയ്യണം. ആ സമയം ഉണർന്നിരിക്കുന്ന ശീലം തന്നെ ഉണ്ടാക്കിയിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഒരു ദിവസം ഉറങ്ങിയാൽ പിറ്റേ ദിവസം ഉറക്കം വരും. അപ്പോൾ ഉറക്കം വരുന്നതിന് പല ഘടകങ്ങളാണ്. അത് ശരിക്കും ഉറക്കം എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനൊരു വിശ്രമം ആവശ്യമാണ്. എന്നുവെച്ചാൽ അതിൻ്റെ ബ്രെയിനിൻ്റെ അതിനെ അത് സ്വയം തന്നെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ അത് കൺട്രോൾ ചെയ്യുന്നതാണ്. അതിന് വിശ്രമം ആവശ്യമാണ്. അതിൻ്റെ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുകയാണ്. എന്നിട്ട് അതിന് ആവശ്യമായ വിശ്രമം കൊടുത്തതിന് ശേഷം വീണ്ടും എന്നാലേ അതിന് പ്രവർത്തിക്കാൻ പറ്റും. പിന്നെ വരുന്നത് ഇതാണ്, മനസ്സിൻ്റെ ഒരു ക്ഷീണക്കുറവ്. ക്ഷീണം വന്നു കഴിഞ്ഞാൽ ഒന്ന്, പിന്നെ വരുന്നതെന്ന് വെച്ചാൽ മനസ്സിൻ്റെ വൈമുഖ്യം. ഈ പറയുന്നതിനോട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് താല്പര്യം വരുന്നില്ല, ശരിക്കും ഇത് കേൾക്കാനുള്ള ഒരു താല്പര്യം വരുന്നില്ല. താല്പര്യം വരുന്നില്ലെങ്കിൽ എന്ത് വരും? ഉറങ്ങും, ഉറങ്ങിപ്പോവും. പിന്നെ ക്ഷീണം ഒരു പ്രധാന കാരണമാണ്. ക്ഷീണം വന്നു കഴിഞ്ഞാൽ ആ സമയം എന്താണ്, ഒന്ന് ഉറങ്ങുക, അതാണ് ഏറ്റവും നല്ല പരിഹാരം. ആ ഉറക്കമെന്ന് പറയുന്ന ഒരു 2 മിനിറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മുടെ ബ്രെയിൻ ഒന്ന് റീഫ്രഷ് ആവും. നമുക്ക് ചിലപ്പോൾ 1 മിനിറ്റ് ഉറങ്ങിയാൽ മതിയായിരിക്കും, ഒന്ന് കണ്ണിങ്ങനെ ഒന്ന് പോയാൽ മതി. ചിലപ്പോൾ ഒരാൾ മുമ്പ് ഇങ്ങനെ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഓക്കെ, റിഫ്രഷ് ചെയ്ത് ബ്രെയിൻ റിഫ്രഷ് ചെയ്യുന്നതാണ്. ബ്രെയിനിൻ്റെ ഒരു പ്രശ്നമാണത്. നിങ്ങൾ നട്ടൽ നിവർത്തിയോ വളഞ്ഞോ അതുമായിട്ടൊന്നും ബന്ധമില്ല. പ്രധാനമായും ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ക്ഷീണം. പിന്നെ ഇങ്ങനെയുള്ള ക്രിയകൾ അഭ്യാസങ്ങൾ ചെയ്യുമ്പോൾ നിവർന്നിരുന്ന് ചെയ്യണമെന്നും ഒരു ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യം കാണുന്നു അങ്ങനെ തന്നെ ഇരുന്ന് ചെയ്യണം, അല്ലെങ്കിൽ അത് ചെയ്യാൻ പോകരുത്. ചെയ്യണം, നിർബന്ധം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം, എന്തെങ്കിലും ഫലമുണ്ടോ എന്ന്. അതുകൊണ്ട് എന്താണ് ഈ ശാസ്ത്രങ്ങളിലൊക്കെ നിവർന്നിരിക്കണം എന്ന് പറയുന്നത് ഉപാസനകൾ ചെയ്യുന്നതിന് വേണ്ടി. പ്രത്യേക വിധത്തിലുള്ള ധ്യാനങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിരിക്കുന്നത് ചിന്തിക്കാൻ അങ്ങനെ ചിന്തിക്കാം. അപ്പൊ ചോദിക്കും, ആ ശരി, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉറങ്ങിപ്പോയാൽ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോയാൽ ഉറങ്ങണം, ഉറക്കം മാറിയിട്ട് ചിന്തിക്കണം, അതാ നല്ലത്, ഫ്രഷായി ചിന്തിക്കണം. അല്ല, ഞാൻ ചിന്തിക്കുമ്പോൾ ഉറങ്ങിപ്പോവും, ഉറക്കം മാറിയിട്ട് എന്താണ് വീണ്ടും ചിന്തിക്കുമ്പോൾ വീണ്ടും ഉറക്കം വരും. അപ്പോൾ എന്താണ് കൂടുതൽ എപ്പോഴും ഉറക്കം വരും, ഞാൻ ചികിത്സിക്കണം. ഉറങ്ങാതിരിക്കുന്ന ഒരു അസുഖമാണ്, കൂടുതൽ ഉറങ്ങുന്നതും ബ്രെയിനിൻ്റെ എന്തോ പ്രശ്നമാണ്, അതിൻ്റെ മാൽ ഫങ്ഷൻ. കൂടുതൽ ഉറങ്ങും, രണ്ടും പ്രശ്നമാണ്. ഉറക്കം ഒരാൾക്കൊരു 8 മണിക്കൂർ ഉറക്കം, പ്രായം അനുസരിച്ച്. പ്രായം കൂടുമ്പോൾ അതിൻ്റെ സമയം കുറയും, പിന്നെ അത് 7 മണിക്കൂറാകും, പിന്നെ ഒരു 6 മണിക്കൂറാകും, അത് കുറഞ്ഞു വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ചെറുപ്പകാലത്ത് 8 മണിക്കൂർ ഉറക്കം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ബ്രെയിനിൻ്റെ ഫങ്ഷൻ എന്തോ പ്രശ്നമാണ്. അപ്പോൾ അതിന് ഉള്ള പരിഹാരം, ചികിത്സയാണ് അതിനാവശ്യം. കൂടുതൽ ഉറങ്ങിയാലും അങ്ങനെയാണ്. അപ്പോൾ ചിന്തിക്കുന്നതിനെ സംബന്ധിച്ച് എന്താണ്, അങ്ങനെ നട്ടല് നിവർന്നിരുന്ന് ചിന്തിക്കണമെന്ന് നിയമമല്ല. പക്ഷേ നമ്മുടെ പഴയ യോഗശാസ്ത്രങ്ങളിലൊക്കെ പറഞ്ഞിരിക്കുന്ന ഉപാസനകൾക്ക്, ധ്യാന സമ്പ്രദായങ്ങൾക്ക് അത് വേണം. അതുകൊണ്ട് ഇവിടെ അദ്വൈതത്തെ സംബന്ധിച്ച് രണ്ടു വഴിയാണ്. ഒന്ന് വിചാരം, മറ്റൊന്നും ഉപാസന. രണ്ടും അദ്വൈതത്തിൻ്റെ രണ്ടു വഴിയാണ്. ഉപാസന എന്ന് വെച്ചാൽ ധ്യാനം. അപ്പോൾ ധ്യാനത്തിൻ്റെ രീതിയിലാണ് ഒരാൾ പോകുന്നതെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ശരീരമൊക്കെ ഒന്ന് വെറുതെന്ന് ധ്യാനിച്ച് പോകും. വിചാരമാണെങ്കിൽ അതിനൊന്നും അത്ര നിർബന്ധമില്ല. ഒരാൾക്ക് ഏതാണോ സൗകര്യം അത് എങ്ങനെയാണോ ഇരിക്കും. നിങ്ങൾക്ക് കൂടുതൽ സമയം നിങ്ങൾക്ക് നട്ടല് നിവർത്തിയിരിക്കാൻ പറ്റില്ല. ചിലർക്ക് മസിൽ പിടിച്ചിരിക്കും. അപ്പോൾ അത് ശരീരത്തിൻ്റെ സ്വാഭാവികമായ ഒരു ഇരിപ്പല്ല. മസിൽ പിടിച്ചിരുന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ അവിടെ പടലിയൊക്കെ വേദനിക്കാൻ തുടങ്ങും. അപ്പോൾ ഓരോരുത്തരുടെയും ശരീരത്തിന് ഓരോ രീതിയാണ്. അപ്പോൾ ആ രീതിക്കനുസരിച്ചിരിക്കുക. നിങ്ങൾക്ക് നട്ടല് നിവർത്തിയിരിക്കുകയാണെങ്കിൽ മസിൽ പിടിക്കാൻ പറ്റത്തില്ല, ബലം പ്രയോഗിക്കണം. സ്വാഭാവികമായ ഒരു ഇപ്പം നിങ്ങളറിയില്ല നിങ്ങൾ എങ്ങനെയായിരിക്കുന്നു എന്നുള്ളത്. അതുകൊണ്ട് നിവർന്നു എന്നുള്ള ശബ്ദം കേട്ടാൽ തന്നെ ശരീരം മടി പോലെ ആക്കണമെന്നും അങ്ങനെ ഒരു അർത്ഥം നിർബന്ധം പിടിക്കേണ്ട കാര്യമില്ല. ധ്യാനത്തിനാണെങ്കിൽ ശരി, അങ്ങനെ ഇരിക്കാം. വിചാരത്തെ സംബന്ധിച്ച് അതിനാവശ്യം ഒരു നിർബന്ധമില്ല. കിടന്നുകൊണ്ട് വിചാരം ചെയ്യാമോ? എന്താ കുഴപ്പം? കിടന്നുകൊണ്ട് വിചാരം ചെയ്യാം, ഉറങ്ങിപ്പോവില്ലേ? ഇരുന്നു കൊണ്ട് ഉറങ്ങുന്നതിനാണ് ധ്യാനം എന്ന് ആൾക്കാർ ഭ്രമിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറേ ദിവസം ഇങ്ങനെ വടി പോലെ ഇരുന്നാൽ നിങ്ങൾക്ക് കിട്ടുന്ന അഭ്യാസം എന്ന് വെച്ചാൽ ഇരുന്നുറങ്ങാനുള്ള അഭ്യാസം. അപ്പൊ ഇരുന്നുറങ്ങിയിട്ടാണ് നിങ്ങൾ പറയുന്നത് എന്താണ്, ഞാൻ ഇതുവരെ സമാധിയിലായിരുന്നു എന്ന് പറയുന്നു. ഇവനെ ഉറങ്ങി എന്നുള്ള കാര്യം ഇവൻ തന്നെ അറിയുന്നില്ല. ഒന്നും അറിഞ്ഞില്ല എന്ന് പറഞ്ഞു, നല്ല ഉറക്കത്തിലായിരുന്നു. എങ്ങനെ അറിയും? മിക്കവാറും പേരും അങ്ങനെയാണ്, ഇങ്ങനെ ഇരുന്നിട്ട് അവരിങ്ങനെ ഉറക്കത്തിലേക്ക് പോകും. എന്താ ചിലര് മണിക്കൂറുകളോളം അങ്ങനെ ഉറങ്ങാതിരിക്കുന്നവരും ഞാൻ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നു, ഉറങ്ങാതിരിക്കുന്നവരുണ്ട്, അങ്ങനെ വടി പോലെ ഇരിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ഇരുന്നിട്ട് അവരെന്ത് നേടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല. അവരിൽ വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല. എനിക്കൊരാളെ അറിയാം, അയാൾ 6 മണിക്കൂർ 8 മണിക്കൂറൊക്കെ ഇങ്ങനെ ഇരിക്കും, വടി പോലെ ഇരിക്കും, ഒരു ചലനവുമില്ല. 8 മണിക്കൂർ കഴിഞ്ഞാണ് ഇങ്ങോട്ട് എഴുന്നേറ്റ് കഴിഞ്ഞാൽ കാണുന്നവരൊക്കെ വഴക്കുണ്ടാക്കും, അടിയുണ്ടാക്കും, ബഹളം ഉണ്ടാക്കും. ഇത് ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ഒരു കഥാപാത്രം, എനിക്ക് നേരിട്ട് പരിചയമുള്ളതാണ്. അയാൾ ഉണർന്നു കഴിഞ്ഞാൽ അവൻ്റെ ഭയങ്കര പ്രശ്നമാണ്, വലിയൊരു പ്രശ്നക്കാരനാണ്. ഞാനിത് പറയുന്ന കേൾക്കുന്ന പലരുണ്ട്, അവർക്ക് ഉടനെയാണ് മനസ്സിലാവുന്നത്. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഞാനത് വെളിപ്പെടുത്താനും ആഗ്രഹിക്കും. നിങ്ങൾക്കറിയില്ല, 8 മണിക്കൂറൊക്കെ ഇരിക്കും, ഒറ്റ ഇരിപ്പിന്. വെള്ളം കുടിക്കില്ല, ആഹാരം വേണ്ട, ഒന്നും വേണ്ട, വടി പോലെ ഇരിക്കും അവിടെ അങ്ങ് ഇരിക്കും. പക്ഷെ ഉണർന്നു കഴിഞ്ഞാൽ, അപ്പൊ ഈ 8 മണിക്കൂർ നീയാൾ എന്താ ചെയ്തത്, എന്താ നേടിയതെന്ന് ചോദിച്ചു. അപ്പോ എന്താ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ, അങ്ങനെ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് എന്തോ ഒരു ലയാവസ്ഥയിലേക്ക് മനസ്സങ്ങനെ ഇരിക്കും. മനസ്സങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ അയാൾ ബാഹ്യമായിട്ടൊന്നും അറിയില്ല. കുറെ മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അയാൾ ഉണർന്നു വരുമ്പോൾ പഴയ ആളെ അങ്ങനെ ഇരുന്നുകൊണ്ടെന്ന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് നിവർന്നു എന്ന് പറയുന്നത് യോഗപക്ഷത്തിലാണെങ്കിൽ ശരി, ശരീരം നിവർന്നാണ്. അല്ല, ചിന്തയുടെ വിചാരത്തിന്റെ പക്ഷത്തിലാണെങ്കിൽ മനസ്സ് നിവർന്നിരിക്കുക. മനസ്സിൽ വളവുകളൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, വളവുള്ളവർക്കെല്ലാം അറിയാം വളവുണ്ടോ ഇല്ലേ എന്നുള്ളതായി. വളവ് വേണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാകും. മലയാളത്തിൽ തന്നെ പറഞ്ഞാൽ മതി, ഇതിൻ്റെ സംസ്കൃതം പറയുന്നത് ആർജവം എന്നാണ്, ഋജുത്വം. നമുക്ക് മലയാളം മതിയല്ലോ, ഒരു മലയാളത്തിൽ ആയിരിക്കും മനസ്സ് നേരെയായിരിക്കണം. ഈ മനസ്സ് നേരെയായിരിക്കണം എന്ന് പറയാൻ എന്താ കാര്യം? കാരണം വിഷമ എന്ന് പറഞ്ഞാൽ മനസ്സിന്റെ സമനില തെറ്റിയ അവസ്ഥയാണ് വിഷമ. മനസ്സ് പിന്നെ എന്താണ്, പ്രാപഞ്ചികമായ വിഷയങ്ങളിലും മനസ്സിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് മനസ്സപ്പോ സഞ്ചരിക്കുന്നത് വളഞ്ഞു വളഞ്ഞാണല്ലോ സഞ്ചരിക്കുന്നത്. സമയിലേക്ക് വന്നാലോ മനസ്സ് ഏകരൂപത്തിലാകുന്നു. കാരണം അവിടെ ഒരറിവിലാണ് മനസ്സ് നിൽക്കുന്നത്. അല്പസമയമെങ്കിൽ അല്പസമയം, ചിന്തിക്കുന്ന സമയമെങ്കിൽ അത്രയും സമയം, ഒരു കാര്യത്തിൽ മനസ്സ് നിൽക്കുന്നുണ്ടല്ലോ. അപ്പൊ അത് എന്താണ്, മനസ്സിന്റെ നിവർന്ന അവസ്ഥയാണ്, മറ്റേ മനസ്സിന്റെ വളഞ്ഞ അവസ്ഥ. അപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു എന്താണോ ഈ വിഷമ സമ, ഇതിന് വിഷമയിൽ നിന്ന് വിഷമയെ ജയിച്ച് സമയിലേക്ക് അടുക്കുന്നു. അതാണ് ഇതൊരു പ്രക്രിയയാണ്, ഒന്നിൽ നിന്ന് അകലുന്നു മറ്റൊന്നിലേക്ക് അടുക്കുന്നു. അങ്ങനെ വരുന്നു. ഈ ഡി അഡിക്ഷൻ സെന്ററിലൊക്കെ കൊണ്ട് ലഹരി വിമുക്ത കേന്ദ്രങ്ങളെ കൊണ്ട് അവരെ ഇത് മാറ്റാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അങ്ങനെ പലരും അത് നടത്തുന്നുണ്ട്. ആദ്യം അവർക്ക് എന്തെന്ന് വെച്ചാൽ മദ്യം കൊടുത്താണ്, ആദ്യം ഒരു ചെറിയ അളവിൽ മദ്യം അവർക്ക് കൊടുക്കുന്നു, അല്ലെങ്കിൽ വിഡ്രോവലെല്ലാം വരും, വലിയ പ്രശ്നമാകും. എന്നിട്ട് മറ്റു മരുന്നുകളും കൗൺസിലിങ്ങും എല്ലാം കൊണ്ട് ക്രമേണ ക്രമേണ ക്രമേണ അവരെ മദ്യത്തിൽ നിന്ന് മാറ്റിയെടുക്കുകയാണ്. അതിന് ചിലപ്പം പലതും പ്രാർത്ഥനയും എല്ലാം ഉപയോഗിക്കും. അപ്പോൾ ഒന്നിൽ നിന്ന് ക്രമമായി വിട്ട് വരിക, മറ്റൊന്നിലേക്ക് അടുക്കുക, അത് തന്നെയാണ് ആധ്യാത്മികമായും അങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ സമൂഹത്തിൽ അല്ലേ, സമൂഹത്തിൽ ചെന്ന് ഇന്നത്തെ ഇന്നത്തെ ഒരു യുവത്വം അതിന് അതിൻ്റെ ഇടയിലാണെന്ന് കരുതുക. നിങ്ങൾ ചിന്തിക്കുന്നതും ജീവിക്കുന്നതൊന്നും ഒരിക്കലും ഇങ്ങനെ ആയിരിക്കില്ല. ഇങ്ങനെ നിങ്ങൾക്ക് അവിടെ ഇരിക്കാനോ ചിന്തിക്കാനോ ഒന്നും പറ്റില്ല. അവിടെ അവിടുത്തെ കമ്പനി എന്താണോ അതിനനുസരിച്ച് തന്നെ ജീവിച്ചേ പറ്റും. നമുക്ക് ഒരിക്കലും അവിടെ ചെന്നിട്ട് ആ ഒരു സമൂഹത്തിൽ അവർക്കനുസരിച്ച് ഒരിക്കലും ജീവിക്കാൻ പറ്റും. ഈ ജീവിതം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റൊരിക്കലും സാധ്യമാകും. കാരണം ജീവിതത്തിൽ മൊത്തം ഒരു മാറ്റം വരികയാണ്. പിന്നെ ഇവിടെ കുറച്ച് എന്താണ് പടംവലി അധികാര കസേരകളിയൊക്കെ ഉണ്ടെങ്കിലും മറ്റിടത്തൊന്നുമില്ല, ഭയങ്കര അപകടമായ കാര്യങ്ങളാണ് അവിടെ. ഇവിടുത്തെ ജീവിതം വെച്ച് നോക്കുമ്പോൾ അവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. ചിലപ്പോൾ മദ്യത്തിന് അടിമയായിരിക്കും, ചിലപ്പോൾ മയക്കം വരുന്നതിന് അടിമയായിരിക്കും, മറ്റു പലതരത്തിലുള്ള കാര്യങ്ങളും ചെന്ന് ചടിയുന്നിരിക്കും. അപ്പോൾ അത്തരം ഒരു സമൂഹത്തിൽ നിന്ന് മാറി ഇങ്ങനെ ഒരു സാഹചര്യമൊക്കെ വന്നിരിക്കുമ്പോൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അയാൾ സ്വയം തന്നെ ക്രമേണ മാറുകയാണ്. ഇനി പഴയ അങ്ങനെ എന്തെങ്കിലും ശീലങ്ങളിൽ കുറേയെങ്കിലും പെട്ടിട്ടുണ്ടെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു, ഇവിടെ അതിനുള്ള അവസരങ്ങൾ കുറയുകയാണ്. കുറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, അയാൾ ഒരു പുതിയ മൂല്യബോധത്തിലേക്ക് വരികയാണ്. അത് തീർച്ചയായിട്ടും ഉണ്ട്. ആശ്രമം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യത്യാസത്തിനുള്ള അവസരമാണ്. അപൂർവം ചില വ്യക്തികൾ ഇവിടെ വന്നിട്ടും ചില പഴയ കാര്യങ്ങളൊക്കെ തുടങ്ങുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓ, ശരാശരി നോക്കിക്കഴിഞ്ഞാൽ എന്താണ് മനുഷ്യന് മാറുന്നതിന് പറ്റിയ ഏറ്റവും നല്ലൊരു ഒരുപാട് പുറം ലോകം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നിങ്ങൾക്ക് പുറം ലോകത്ത് പോയി ജീവിക്കാൻ പറ്റില്ല. ഇങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് അസാധ്യമായ കാര്യമാണ്. ആ പുറം ലോകത്തെ ജീവിതം വേറെയാണ്. അതാണ് പലരും അത് ഒരു അസ്വസ്ഥമായി തോന്നിയിട്ട് ഇങ്ങനെ ആശ്രമങ്ങളിലൊക്കെ വരുന്നത്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ ക്രമേണ ക്രമേണ പലതിൽ നിന്നും മാറി വരികയാണ്. ക്രമേണ ആ മാറ്റം ഉണ്ടാവും. പിന്നെ ഇവിടെ കാണുന്ന ചില ദുഷിച്ച പ്രവണതയിലേക്ക് ക്രമേണ താല്പര്യം ഉണ്ടായി വരുമ്പോഴാണ് കസേരകളെയും മറ്റുമൊക്കെ വരുന്നത്, പണത്തിനോട് ആഗ്രഹം വരുന്നത്, എന്താണ് കാണിക്കപ്പെട്ടിക്ക് പിടികൂടുന്നത്. അതൊക്കെ പുതിയ പ്രവണതകളാണ്, അതിന് വരാതിരിക്കുന്നേ ഉള്ളൂ. ഇപ്പൊ മെമ്പറായതേ ഉള്ളൂ, ബോർഡ് മെമ്പറൊക്കെ ആകുമ്പോഴാണ് അതൊക്കെ ശക്തമാകുന്നത്. ഇപ്പോഴാണ് കാണിക്കപ്പെട്ടിക്ക് അത് പുതിയ പ്രവണത വരും, പഴയത് മാറി. പക്ഷേ നമ്മൾ കളഞ്ഞത് ഒരുപാട് എന്താണ് വേണ്ടാധീനങ്ങളായി കളഞ്ഞത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ പ്രശ്നമുണ്ടായിരുന്നു, എന്നാലും പ്രശ്നമാണ്, ഇതും കളയേണ്ടത് തന്നെയാണ്. അപ്പൊ അത് ക്രമമായി സംഭവിക്കുന്ന കാര്യം എന്നാണ് ഞാൻ ഈ പറഞ്ഞു വരുന്നത്. ഇവിടെ വന്നിട്ട് പിന്നെ ഒരാൾക്ക് നേരെ പോകണമെന്ന് ആഗ്രഹിച്ചാൽ നേരെ പോകാനുള്ള അവസരം ഇതേ ഉള്ളൂ, വേറെ എവിടെ പോയി നിങ്ങൾ നന്നാവും. അവിടെ ഒന്ന് ആലോചിച്ച് പോകും, ഇങ്ങനെ ഒരു സാഹചര്യത്തിലല്ലാതെ നമുക്ക് നേരെ പോകണം എന്നാഗ്രഹിച്ചാൽ വേറെ എവിടെ പോകും, വേറെ എവിടെയെങ്കിലും പോകാൻ പറ്റും, സമൂഹത്തിലിറങ്ങി ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇവിടെ മാത്രമേ അതിന് സൗകര്യം ഉണ്ടാവും, ക്രമേണ മാറിക്കൊണ്ടേയില്ല. അപ്പൊ വിഷമയെ വന്ന് സമയിലേക്ക് അടുക്കുന്നു എന്ന് പറയുന്നതാണ്. ആ മാറ്റത്തെയാണ് പറയുന്നത്. എന്താണ് ബുദ്ധി നേരെയാകുന്നു, നിവർന്നു. ബുദ്ധി നേരെയാകുക എന്ന് പറഞ്ഞു നിവർന്നു എന്ന് വെച്ചാൽ നേരെയാകുക എന്നുള്ള അർത്ഥം. നേരെയായി സാമ്യം ഏലും കലയിൽ സാമ്യത്തെ ഏലുക എന്ന് വെച്ചാൽ വർദ്ധിക്കുക, കൂടിയിരിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പൊ നിങ്ങൾക്ക് സാമ്യം കൂടിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വിഷമയിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ആശ്രമത്തിലെ കുറച്ചു കാലത്തെ ജീവിതം, ഈ ഇന്നത്തെ പുറം ലോകത്തെ ജീവിതം വെച്ച് നിങ്ങളിവിടെ നോക്കണേ, നിങ്ങൾ 10 ദിവസം ഇവിടെ ജീവിച്ചാൽ തന്നെ എന്താണോ നിങ്ങൾ വിഷമയിൽ നിന്ന് അകരുകയും 10 ദിവസം കൊണ്ടാണെങ്കിൽ 10 ദിവസം സാമ്യത്തോട് അടുക്കുകയും ചെയ്യണം. മുമ്പോട്ട് പോകുമ്പം പിന്നെ വീണ്ടും പുറകോട്ട് പോകാതെ നോക്കിയാൽ ശ്രദ്ധിച്ചാൽ മാത്രം ഇത് കയറ്റം കയറുന്നത് പോലെ ആകരുത്, കാളവണ്ടി കയറ്റം കയറുന്ന പോലെ ആകരുത്, കാളവണ്ടി ഇറക്കം ഇറങ്ങുന്ന പോലെ ആയിരിക്കും. കാളവണ്ടി കയറ്റം കയറിയാൽ എന്ത് ചെയ്യും, ഇടയ്ക്കിടയ്ക്ക് പുറകോട്ടും പോകും. ഇറക്കം ഇറങ്ങണമെങ്കിലാ ഒരൊറ്റ പോക്കാണ്. അപ്പൊ സാമ്യം വർദ്ധിച്ച രീതിയിൽ മുമ്പോട്ട് പോകണമെന്നാ പറയും, ബുദ്ധിയൊക്കെ നേരെയായി. അപ്പോ എന്താണ് ആ ഇവിടെ പറയുന്ന വിവേകശക്തി, അതാണ് സാമ്യം, സമ അവസ്ഥ എന്ന് പറയുന്നത്. എല്ലാം അറിവാണെന്നുള്ള ബോധം, അവർ വേറെ ഭാവനയ്ക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്തോ ഭയങ്കര കാര്യമാണ് ഇവിടെ, ആർക്കും പിടികിട്ടാത്ത കാര്യം ഒന്നുമല്ല. എല്ലാം അറിവാണെന്നുള്ള ബോധം എല്ലാവർക്കും പിടികിട്ടുന്ന കാര്യം തന്നെ. എല്ലാവർക്കും അത് പറ്റുന്നില്ലെന്നേ ഉള്ളൂ, പിടികിട്ടാത്ത കാര്യമൊന്നും. വ്യക്തമായും പറഞ്ഞ എന്താണോ, ഇതം അറിവ്, ഇതാണ് സമ. ഇത് പുസ്തകം എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് എന്ത് ബോധം വരണം? ഇതറിവ്. ഇതാർക്കാ പിടികിട്ടാൻ വയ്യാത്ത? അങ്ങനെ ഒരു ബോധത്തിൽ മനസ്സ് നിൽക്കുന്നില്ല, അതാ പ്രശ്നം. കാര്യം പറഞ്ഞതൊക്കെ മനസ്സിലായി. സമയമേനും കലയിൽ അലിഞ്ഞ് അലിഞ്ഞ് കലർന്ന് ഒരുമിച്ചാണ്. അലിഞ്ഞ് കലരുക എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു എന്താണ്, അമർന്ന് ഉള്ള് ഉള്ള ഉരുവിൽ അമർന്ന്, അല്ലെങ്കിൽ ഉള്ള് ഉരുവിൽ അമർന്ന് തെളിഞ്ഞ്, അത് തന്നെയാണ് ആവർത്തി. ഇപ്പൊ എപ്പോഴും അത് പറയുന്നത് എന്താണ്, ഈ ഒരു അറിവിൽ താതാത്മ്യപ്പെടുക. കാരണം ഇത് വളരെ വ്യക്തമായി പറഞ്ഞത് ഒരു ഭ്രമകലയാണ്. ഭ്രമ അടുത്ത് പറയും, ഭ്രമകലയാണ് ഈ വിഷമ സമ എന്നുള്ള രീതി ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുന്നത് എന്താണ്, ഒരു ഭ്രമജ്ഞാനമാണ്. അപ്പൊ അതിൽ എന്തു വരണം, സമയിൽ അലിഞ്ഞു കലരേണ്ട എന്താണ്, അലിഞ്ഞു കലരേണ്ടത് എന്താണ്, കൽക്കണ്ടമാണ്. എന്താണ് അലിഞ്ഞു കലരേണ്ടത്? അവനവൻ്റെ മനസ്സ്, അവനവൻ്റെ മനസ്സിനെ കുറിച്ചാ പറയും. ഇതെല്ലാം മനസ്സിൻ്റെ കളികളാണ് ഈ പറയുന്ന എല്ലാം. സമയമെന്ന് പറഞ്ഞാലും വിഷമയെന്ന് പറഞ്ഞാലും വിവേകശക്തി എന്ന് പറഞ്ഞാലും നിവർന്നെന്ന് പറഞ്ഞാലും വളഞ്ഞെന്ന് പറഞ്ഞാലും എല്ലാം എന്താണ്, ശരീരം നിവർന്നിരിക്കണമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ജനിച്ചപ്പോഴേ ചെറിയ കൂനുണ്ട്, അയാൾക്ക് ഇത് വല്ലതും പറ്റുമോ? നിർഭാഗ്യവശാൽ അയാൾ ജനിച്ചപ്പോഴേ എന്നുണ്ട്, ചെറിയൊരു കൂനുണ്ട്. അപ്പം പിന്നെ എങ്ങനെയാ ഈ പറയുന്ന അയാൾക്ക് ഈ സമ ഈ ബോധം എങ്ങനെ വരും? നടുവിലെ കൂനും ബോധവുമായിട്ടൊരു ബന്ധമില്ല. കൂനുള്ളവനും കൂനില്ലാത്തവനും ഒക്കെ എന്ത് ചെയ്യാം? മനസ്സെന്ന് വരണമെന്നുള്ളതാണ്. അല്ല, നടുവിൽ കൂനുണ്ടോ, ഉറന്നിരിക്കണോ, വളഞ്ഞിരിക്കണോ? അപ്പൊ മനസ്സിലാണ് ഇതെല്ലാം സംഭവിക്കേണ്ടത്. ഇതൊരു ഭ്രമകലയാണെങ്കിൽ, ഭ്രമജ്ഞാനമാണെങ്കിൽ എന്താണോ, ഭ്രമജ്ഞാനമെന്നാണ് പറയും. കല കല എന്ന് പറയുന്നത് സംസ്കൃത ശബ്ദമാണ്. ഇത് വാസിഷ്ഠത്തെ നിരന്തരം ആവർത്തിക്കുന്ന ഒരു ശബ്ദമാണ് കല. ധാതുവിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. കല സംഖ്യാനി സംസ്കൃതത്തിൽ നിന്ന് മലയാളത്തിൽ വന്നുകൊണ്ടാണ് ഞാൻ ഈ എന്താണ് ധാതുക്കളുടെ കാര്യമൊക്കെ പറയുന്നത്. എണ്ണുക എന്നുള്ള അർത്ഥമുണ്ട്. ഗതി ചലിക്കുക, ജ്ഞാനാർത്ഥമുണ്ട്. ക്ഷേപം വിക്ഷേപിക്കുക, അങ്ങനെ പല അർത്ഥമുള്ള ഭാഗത്തിലാണ്. ആ വിക്ഷേപം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഈ കലയൊക്കെ വന്നത്. എന്താണ് കലകൾ എന്ന് പറയുന്നത്? ജ്ഞാനാർത്ഥത്തിൽ നിന്നും വരാം, വിക്ഷേപാർത്ഥത്തിൽ നിന്നും വരാം. കല എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ കല ഒരു പ്രകടനമാണ്. അങ്ങനെ അതെ, അത് ഗത്തി അർത്ഥമുണ്ട്, ജ്ഞാനാർത്ഥമുണ്ട്. ഈ പറയുന്ന കല എന്ന് പറയുന്നത്, കാരണം കല എന്ന് പറയുന്ന ഒരാൾ അയാളുടെ ഉള്ളിലിരിക്കുന്ന ഒരു പ്രത്യേകത, ഒരു കഴിവ് അയാൾ പ്രകടിപ്പിക്കുകയാണ്. അത് കാണുമ്പോഴാണ് പറയുന്നത് എന്താണ്, അതൊരു കലയാണ്. കാരണം ക്ഷേപാർത്ഥം ധാതുവിന് തന്നെ കലയതി ചുരാതിയിലാണ് ഈ ധാതു കൂടുതൽ ഉപയോഗിക്കുന്നത്, കലയതി എന്നാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ നൃത്തം കലയാണ്, ചിത്രരചന കലയാണ്. ഏത് കല നോക്കിയാലും എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അവനവൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരു കഴിവ് അവൻ പ്രകടിപ്പിക്കുകയാണ്. അത് മായയും ഒരു കലയാണ്, മായ അറിവിൽ പ്രകടമാകുകയാണ്. ബ്രഹ്മം ഒരു കലയാണ്, അതും അറിവിൽ പ്രകടമാകുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിന് ആധാരമായിരിക്കുന്നത് അറിവാണ്, അറിവിലാണ് ഇതെല്ലാം പ്രകടമാകുന്നത്. അപ്പോൾ ഇത് അലിയുക, കല എന്താണ് തെളിയുക, അമർന്നിരിക്കുക, യോജിക്കുക എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സ് അറിവിനോട് ഏകീഭവിക്കുക, അതിൻ്റെ സമയുടെ ഭാഗത്ത് വിഷമയിൽ നിന്നും മാറി, ഇതാണ് പറയുന്നത്. നമുക്ക് എളുപ്പം മനസ്സിലാക്കാൻ പറ്റിയ ഒരു കാര്യം. അതിന് നിങ്ങൾ നട്ടൽ നിവർന്നിരുന്നായാലും ശരി, ശകലം വളഞ്ഞിരുന്നായാലും ശരി, മനസ്സ് എങ്ങനെ ഇരിക്കണം? നിവർന്നിരുന്ന് ഇരിക്കണം. ആ മനസ്സിൻ്റെ വളവ് പോകണം. അപ്പൊ ഈ ചിന്തയിൽ മനനം ഇതിലെല്ലാം നട്ടൽ നിവർന്നിരിക്കണമെന്ന് അദ്വൈതികൾ നിർബന്ധം പിടിക്കും. ബ്രഹ്മസൂത്രത്തിലും മറ്റും നട്ടൽ നിവരുന്ന കാര്യം പറയുന്നുണ്ട്. പക്ഷെ അത് പറയുന്നത് ഉപാസനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഈ അദ്വൈതം ഇതിനൊക്കെ വ്യാഖ്യാനം എഴുതുന്നവർക്ക് തന്നെ ഈ ധ്യാനം ജ്ഞാനം ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാതെ, അദ്വൈതത്തിൽ ഇതിന് രണ്ടും വ്യത്യാസമുണ്ട്. ധ്യാനം വേറെയാണ്, ജ്ഞാനം വേറെയാണ്. അപ്പൊ നിങ്ങൾ ധ്യാനം എന്ന് പറയുമ്പോൾ ആ ശാസ്ത്രത്തിൽ പറഞ്ഞ രീതിയിലൊക്കെ ഇരുന്ന് അത് അനുഷ്ഠിക്കും. ജ്ഞാനം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല. അപ്പൊ ഇതൊക്കെ എഴുതി ഗുരുദേവൻ, നിങ്ങൾ ഗുരുദേവന്റെ ചിത്രം കണ്ടിട്ടുണ്ട്? ഗുരുദേവ് എപ്പോഴും ഇങ്ങനെ വടി പോലെയാണായിരുന്നു ആണോ? ഏ ചെറുതായിട്ട് ഒന്ന് കുഞ്ഞായിരുന്നു, അതൊന്നും അല്ല പ്രശ്നം. നിങ്ങൾ വടി പോലെ ഇരിക്കണം എന്നൊന്നും. അതൊക്കെ എന്തുകൊണ്ട്, എന്തുകൊണ്ട് അങ്ങനെ വന്നു? ശരീരത്തിൻ്റെ പ്രത്യേകത, ചിലരൊക്കെ പ്രായം കുറച്ച് ചെല്ലുമ്പോൾ നമ്മുടെ ഈ കശേരുക്കളിൽ ചെറിയ അതിൻ്റെ ചെറിയ സ്ഥാനഭ്രംശം വരുമ്പോഴാണ് ഈ ചെറിയ കൂനൊക്കെ വരുന്നത്. നട്ടലിൻ്റെ കശേരുക്കളിൽ വരുന്ന ഒരു പ്രശ്നമാണ്. അതൊക്കെ നാളെ നമ്മുടെ ശരീരം എങ്ങനെ വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. നിവരുക എന്ന് പറയുന്നതിന് ശരീരം ഇങ്ങനെ ഇരിക്കണം എന്ന് പറയുന്നതിന് ഉപാസനയാണെങ്കിൽ ശരി, അറിവിനെ സംബന്ധിച്ച് അതിൽ നിർബന്ധമില്ല. പിന്നെ ഇനി അങ്ങനെ ആരെങ്കിലും വ്യാഖ്യാനിക്കുന്നുണ്ട് വ്യാഖ്യാനിച്ചോട്ടെ, എനിക്ക് ആരുടെയും വ്യാഖ്യാനത്തോട് വ്യാഖ്യാനം മോശമാണെന്ന് പറയുന്ന എൻ്റെ ജോലി. പക്ഷെ ഭാഷയിൽ, മലയാള ഭാഷയോട് എന്തെങ്കിലും ഇത് ശ്രദ്ധയിൽപ്പെട്ടാൽ അത് പറയും, അത് അങ്ങനെ അല്ല എന്ന് പറയും, പറയാതിരിക്കാൻ പറ്റില്ല. അത് ആരെയെങ്കിലും വ്യക്തിപരമായി മോശമാക്കാൻ വേണ്ടി പറയുന്നതല്ല, അത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുന്നു. പറയാതിരുന്നത് ശരിയാവില്ല. അപ്പൊ അത് നമുക്ക് എന്താണ് മനസ്സ് സമ എന്ന് പറയുന്ന ഇവിടെ ഗുരു പറയുന്ന എന്താണ് ഇത് അറിവ് എന്നുള്ള ഒരു ബോധത്തിൽ നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്കറിയാം എന്താണ് മനസ്സപ്പോൾ അറിവിനോട് ചേർന്നായിരിക്കും നിൽക്കുന്നത്. അല്ല ഇത് പുസ്തകം ആ രീതിയിൽ പോകണമെങ്കിൽ പ്രപഞ്ചത്തോട് ചേർന്നായിരിക്കുന്നു. അപ്പൊ മനസ്സിനോട് ചേർന്നിരിക്കുന്നതാണ് മനസ്സലിയുക, എന്നല്ല മനസ്സ് അറിവിനോട് ചേർന്നിരിക്കുന്നതാണ്. രണ്ട് കാര്യങ്ങൾ അവിടെ ഉള്ളൂ, ഒന്ന് നമ്മുടെ മനസ്സ്, മറ്റൊന്ന് അറിവ്. അപ്പോ മനസ്സിൽ വരുന്നതാണത് എന്ത്, ഇത് അറിവ്. അങ്ങനെ ഒരു മനസ്സ് പ്രവർത്തിക്കുന്ന എവിടെയാണോ അതാണ് അറിവ്. അറിവിന്റെ തന്നെ ഒരു വിക്ഷേപമാണ് ഇത് അറിവെന്നുള്ളത്. അതും അറിവിന്റെ തന്നെ ശക്തിയാണ്, അതുകൊണ്ടാണ് അതിനെ ശക്തി എന്ന് പറഞ്ഞത്. അറിവിന്റെ ശക്തി അറിവല്ലാതെ ഒന്നും ആകത്തില്ല. അറിവിന്റെ ശക്തി അറിവ് തന്നെയാണ്. അപ്പൊ അറിവിന്റെ ശക്തിയാകുന്ന അറിവ് ശരിയായ യഥാർത്ഥത്തിലുള്ള അറിവിനോട് ഏകീഭവിക്കുക എന്നാണ് പറയുന്നത്. അറിവിന്റെ ശക്തിയായ ആ അറിവ് അതിനെ തന്നെയാണ് മനസ്സെന്ന് പറയുന്നത്. അതല്ലാതൊരു മനസ്സില്ലാതാണ് നമ്മനെ കോപി വിദ്യതേ എവിടെ പറഞ്ഞിരിക്കുന്നു, കേട്ടിട്ടുണ്ടോ? ദർശനമാണ് ഇപ്പുറം മനസ്സെന്ന് പറയുന്ന അങ്ങനെ ഒന്നുമില്ല. എന്തുകൊണ്ടാണ് മനസ്സില്ലെന്ന് പറയുന്നത്? അറിവേ ഉള്ളൂ. പിന്നെ മനസ്സെന്ന് പറയുന്ന വേറൊരു സാധനമുണ്ട്, അത് അത് ചെയ്യണം ഇത് ചെയ്യണം, അതിനെ വളയ്ക്കണം നിവർത്തണം എന്നൊന്നും ചിന്തിക്കേണ്ട കാര്യമേ ഇല്ല. അതോ വ്യോമിനീവ നീലാദി ദൃശ്യത്തെ ജഗതാത്മനി, മനസ്സില്ലെന്നാണ് ഗുരുവിന്റെ സിദ്ധാന്തം. മനസ്സിന് വലിയ പ്രാധാന്യം കൊടുത്ത് ചിന്തിക്കേണ്ട ആവശ്യം. മനോ മാത്രം ഇതം സർവം മന ന മനക്വാപി വിദ്യത എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ ഇത് നമ്മൾ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന നമ്മൾ കുറച്ചതൊക്കെ ഇത് ചിന്തിക്കുന്ന ഒരു ശീലമായി വരുമ്പോൾ നമുക്ക് കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരും. അതിനാണ് മനസ്സ് നിവരണം, തെളിയണം, അലിയണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളും കൂടെ ഒന്ന് ഇടപെടണേ സജീവമായിട്ട്, എന്നുവെച്ചാൽ നമ്മൾ തന്നെ ഇത് നമ്മുടെ ഒരു ചിന്ത പദ്ധതിയായിട്ട് നമ്മൾ ഇതിനെ എടുക്കണം, ചിന്തിക്കണം. ബോധം എന്ന് പറയുന്നത് വേറൊരാൾക്ക് നോക്കി അങ്ങോട്ട് പകർന്നു തരാനൊന്നും പറ്റില്ല, ചുമ്മാതെ പറയും. ബോധം നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും അല്ലേ. അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വരണം, അല്ലാതെ എന്താണോ നിങ്ങളൊരു പ്രകാശം എന്ന് വെച്ചാൽ ആ വിളക്കിൽ നിന്ന്, ആ വിളക്കിൽ തന്നെ അത് ജ്വലിക്കണം. അത്രയോ ആത്യന്തികമായിട്ട് അത് തന്നെ സംഭവിക്കും. അതുപോലെ അവനവൻ്റെ ഉള്ളിൽ തന്നെ ബോധം തെളിഞ്ഞു വരണം. അത് ആണ് പറയുന്നത് എന്ത് അണഞ്ഞിടയണം എന്നെല്ലാം പറയും, സമയോടണയണം എന്നൊക്കെ പറയുന്നത്. ശരി.